ഷെട്ടി ബ്രഹ്മാണ്ട നായക ആനന്ദ സ്വരൂപ അഖിലാണ്ട കോട്ടി ഓം നമോ ഭഗവദേ വാസുദേവായ. വാസുദേവായ അഖിലാണ്ട കോട്ടി ബ്രഹ്മാണ്ട നായക ആനന്ദ സ്വരൂപ അഖിലാണ്ട കോട്ടി ഓം നമോ ഭഗവദേ വാസുദേവായ.